ഒരു പരമ്പരയെ സ്നേഹിച്ചുണ്ട്. നാലാം ബ്രാഹ്മണ ഭാഷ്യം യുക്തം വിപരീത പ്രത്യേക കാര്യോസ് ദർശനാദീന ശേഷസ്ഥിതി ഹേതുത്വം ഏന കർമ്മണ ശരീരം ആരബ്ധം തത് വിപരീത പ്രത്യേക ദോഷ നിമിത്തത്വാ ഫലദാനി സാമർഥ്യം ഇതി യാവത് ശരീരപാദ തവത് ഫല ഉപഭോഗാംഗതയ വിപരീത പ്രത്യയം വരാഗാദി ദോഷം ച താവത് മാത്രം അക്ഷിപത്യേവ മുക്തേഷു പ്രവൃത്ത ഫലത്വാത്തത് ഹേതുവസി കർമ്മണ. യത്തുക്തം വിപരീത പ്രത്യേക കാര്യസ്ഥ ദർശന മുമ്പ് അങ്ങനെ ഒരു ചോദ്യം പറഞ്ഞു. വിപരീത പ്രത്യേക കാര്യസ്ഥ ദർശന വിപരീത പ്രത്യയം ദേഹാർമബുദ്ധി മറ്റ് കാര്യം രാഗാദികൾ ഇതെല്ലാം തത്വജ്ഞനിലും കാണുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് പറഞ്ഞു. ഇത് അവിദ്വത് ദൃഷ്ടി അല്ലെങ്കിൽ ലൗകിക ദൃഷ്ടിയിൽ തത്വജ്ഞാനിയെ കുറിച്ച് ചോദിക്കുകയാണ്. അവരിലും കാണുന്നുണ്ടല്ലോ ദേഹാത്മബുദ്ധി രാഗാദികളും കാണുന്നു. ശേഷസ്ഥിതി ഹേതുത്വം ഈ സമാധാനം നമുക്ക് പലതവണ ചർച്ച ചെയ്യുന്നു. ഗീതയിലും ഒന്നും ശാന്തിയുഗത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു. തസ്യ താവദേവ ചിരം എന്ന് പറയുന്ന ഭാഗത്ത് യാവന്ന വിമോക്ഷി അതസത്സമ്പത്സി ഇവിടെ ഗാന്ധാര ദേശത്ത് നിന്ന് തസ്കരന്മാർ അപഹരിച്ചു പോയ ഒരാളെ കുറിച്ച് പറഞ്ഞു. വനത്തിൽ കൊണ്ട് കണ്ണെല്ലാം കെട്ടി ഉപേക്ഷിച്ചു അയാളെ നിലവിളിച്ചു. വേറൊരാൾ വന്നു വഴി പറഞ്ഞു കൊടുത്തു. അയാൾ തിരിച്ച് ഗാന്ധാര ദേശത്തെടുത്ത് അവിടെ ഈ വിഷയമാണ് ചർച്ച ചെയ്തത് വിശദമായിട്ട്. പക്ഷെ ആവർത്തിക്കുമ്പോഴും ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ഭാഷ്യകാരൻ ആവർത്തിക്കുന്നതിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് കേവലമായൊരു ആവർത്തനമാണ്, അല്ലെന്തെങ്കിലും ഒരു പുതുമാണ്. മുമ്പ് വിശദീകരിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ കൂടെ അവിടെ വ്യക്തമാക്കും. അല്ലെങ്കിൽ ഒരു വിഷയത്തെ നമ്മൾ സാമാന്യമായി ഗ്രഹിക്കുമ്പോൾ അതിൽ തന്നെയുള്ള വിശേഷമായ വിഷയങ്ങളെ സംബന്ധിച്ച് വീണ്ടും സംശയങ്ങൾ വരാം, ജിജ്ഞാസ ഉണ്ടാകാം. അതെല്ലാം നിവർത്തിപ്പിക്കത്തക്ക രീതിയിലായിരിക്കും വീണ്ടും തന്നെ ആവർത്തിക്കുന്നത്. അപ്പോൾ ആവർത്തനം ഒരിക്കലും ശ്രദ്ധാലുക്കളെ സംബന്ധിച്ച് വെറുതെ ആകത്തില്ല. ഇവിടെ അത് മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കുകയാണ്. തശേഷ സ്ഥിതി ഹേതുത്വ ഏന കർമ്മണ ശരീരം ആരംഭം. ഈ ശരീരം ആരംഭിച്ചിരിക്കുന്ന കർമ്മം തതശേഷേണ. ബ്രഹ്മസൂത്രത്തിൽ ഇതിനെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. ഏതൊരു കർമ്മം കൊണ്ടാണോ ശരീരം ആരംഭിച്ചിരിക്കുന്നത്, അത് ഏത് കർമ്മമൊന്നും ഒരു ജീവൻ അറിയാൻ കഴിയില്ല. പുണ്യ പാപമിശ്രമായ കർമ്മം എന്ന് മാത്രം അറിയാം. അതിൽ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പുണ്യത്തിനാണ് ആധിക്യം. ശരീരം വേണമെങ്കിൽ കുറച്ച് പാപവും വേണം. എന്തുകൊണ്ട്? ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആരായാലും സുഖവും ദുഃഖവും രണ്ടും അനുഭവിക്കുന്നു. ഒരാൾ ആ ശരീരത്തിൽ തത്വജ്ഞാനം നേടിയാൽ, തത്വജ്ഞാനം നേടേണ്ട ശരീരമായാലും ശരി, ശരീരം സ്വീകരിച്ചോ അവിടെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ദുഃഖം അനുഭവിച്ചാൽ അത് പാപത്തിൻ്റെ ഫലമാണ്. പക്ഷെ അവിടെ തത്വജ്ഞാനം ആ ശരീരത്തിൽ നേടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് പുണ്യം കാരണമാണ്. പാപപുണ്യ മിശ്രമായിട്ടാണ് ശരീരം. അതെങ്ങനെ തീരുമാനിക്കും? ശേഷകർമ്മം കൊണ്ട്. അനാദിയായിരിക്കുന്ന ആ ജീവന്റെ കർമ്മങ്ങളിൽ അനേക ജന്മങ്ങളുടെ പുണ്യപാപങ്ങളുടെ സഞ്ചയിച്ചിരിക്കുന്നതിൽ നിന്ന് പുണ്യത്തിന് ആധിക്യം വരുമ്പോൾ ഏതൊരു പുണ്യമാണോ വിവേക വൈരാഗ്യങ്ങൾക്കെല്ലാം അനുകൂലമായിരിക്കുന്നത് അങ്ങനെയുള്ള പുണ്യം കൊണ്ട് തത്വജ്ഞാനിയുടെ ശരീരം ഉണ്ടാകും. പാപലേശമുള്ളത് കൊണ്ട് അവിടെ ദുഃഖങ്ങളും മറ്റും അനുഭവിക്കേണ്ടി വന്നാലും അവിടെ ബലം പുണ്യത്തിനാണ്, അങ്ങനെയുള്ള ശരീരം. അതുകൊണ്ടാണ് അവിടെ വിവേകവും മറ്റും ഉണ്ടാകുന്നത്, വൈരാഗ്യവും മറ്റും ഉണ്ടാകുന്നത്. അവിടെ തദ്വിപരീത പ്രത്യേക ദോഷ നിമിത്തത്വ ശരീരം എന്തായാലും വിപരീത ജ്ഞാനവും രാഗാദി ദോഷങ്ങളും നിമിത്തമായിട്ടുള്ളതാണ്. ഈ ശരീരം ഉണ്ടാകത്തില്ല. ശരീരത്തിൽ ആത്മബുദ്ധി വരിക, തുടർന്ന് രാഗം ഉണ്ടാകുക, പ്രവൃത്തി ഉണ്ടാകുക, പ്രവൃത്തിക്ക് ഫലം പുണ്യഭാവ രൂപത്തിൽ വരിക, ഇതെല്ലാം സംഭവിക്കുമ്പോഴാണ് ശരീരം വരുന്നത്. അതാണ് വിപരീത പ്രത്യേക ദോഷ നിമിത്തം. അത് മാത്രമല്ല, ശരീരം അതിന് ഫലവും നിമിത്തമാണ്, ഹേതുവും നിമിത്തമാണ്. ശരീരം ഒരു നിമിത്തം കൊണ്ടുണ്ടായി, അതുകൊണ്ട് തീരുന്നില്ല. ഫലവും നിമിത്തമായി തീരും. സ്വർഗം അതൊരു ഫലമാണ്. ആ ഫല നിമിത്തമായിട്ടാണ് ഈ ശരീരം വന്നിരിക്കുന്നത്. കാരണം ഈ ശരീരത്തിലിരുന്നുകൊണ്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. അതേസമയം ഈ ശരീരത്തിന് പൂർവ വിപരീതപ്പെടുത്തിയെങ്കിലും രാഗാദി ദോഷങ്ങളും ഹേതുവാണ്. അങ്ങനെ രണ്ടു തരത്തിൽ ശരീര ഉത്പത്തിക്കുള്ള ഹേതുക്കളുകൊണ്ടും ഫലം നിമിത്തമായിട്ടും സ്വർഗാദി ഫലങ്ങളെ അനുഭവിക്കുന്നതിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ള നിലയ്ക്കും ആണ് ഈ ശരീരം. അതാണ് വിപരീത പ്രത്യേക ദോഷനിമിത്തത്വം. തസ്യ തഥാഭൂതസ്യ അങ്ങനെയുള്ള ശരീരം. ശരീരം എന്തായാലും അത് ദോഷയുക്തമാണ്. ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ആ ദോഷമുണ്ടാവും. വിപരീതപ്പെടുത്തിയോ രാഗാദികം വിപരീത പ്രത്യേക ദോഷ സംയുക്ത പറയുന്നു. ഈ ശരീരം തത്വജ്ഞന്റെ ശരീരത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ വിപരീതപ്പെടുത്തിയുണ്ട് ദോഷമുണ്ട്. അതിന് ഫലദാനേ സാമർഥ്യം. അതിന് ഫലത്തെ കൊടുക്കുന്നതിനുള്ള സാമർഥ്യമുണ്ട്. എങ്ങനെ? എന്ത് ഫലം? യാവത് ശരീരപാദ താവത്, ഈ ശരീരം നശിക്കുന്നതുവരെ ഫലദാനത്തിന്റെ സാമർഥ്യമുണ്ട്. ആ പ്രാരബ്ധ കർമ്മങ്ങളുടെ ഫലത്തെ, അതാണ് ഈ ശരീരം. ഇതിൽ താവത് ഫലഭോഗ അംഗതയാ, ഈ ശരീരത്തിലിരുന്നുകൊണ്ട് ഫലത്തെ അനുഭവിക്കുന്നു, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. തത്വജ്ഞനായാലും ശരി, അതിന് ഹേതുവായിട്ടുള്ള വിപരീത പ്രത്യയം രാഗാദി ദോഷൻസ, അതിന് കാരണമായിട്ടുള്ള വിപരീത ബുദ്ധിയും രാഗാദി ദോഷങ്ങളും തവൻ മാത്രം അക്ഷിപതി, ഇതിനുവേണ്ടി മാത്രം ഈ ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ശരീരത്തിലെ സുഖദുഃഖാനുഭവത്തിന് വേണ്ടി മാത്രം എന്ന് പറയുന്നത് മറ്റജ്ഞ ശരീരൻ പോലെ ഇനി അടുത്ത ജന്മങ്ങൾ ഉണ്ടാകാനും അവിടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാനും വേണ്ടിയല്ല. താവൻ മാത്രം തത് അക്ഷിപതി, ഈ കർമ്മം ഇവിടെ ഉണ്ടാക്കുന്നു, ഈ പ്രാരബ്ധ കർമ്മം. അപ്പോ ഒരു തത്വജ്ഞനിൽ അങ്ങനെ വിപരീത പ്രത്യയങ്ങളും രാഗാദി ദോഷങ്ങളും കാണുന്നു. അത് ദോഷമല്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. അജ്ഞനിൽ കാണുന്ന അത് ദോഷമാണ്. എന്തുകൊണ്ടാണ് ദോഷമാകുന്നത്? അത് ഇനി തുടർന്നുള്ള ജന്മങ്ങൾക്ക് കാരണമാകുന്നു. രാഗമുണ്ടായാൽ പ്രവൃത്തി ഉണ്ടാകും, പ്രവൃത്തി ഉണ്ടായാൽ ജന്മം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ് തവൻ മാത്രം എന്ന് പറഞ്ഞു. ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ അനുഭവിക്കാൻ വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങളെ അവിടെ ഉള്ളൂ. രാഗാദി ദോഷങ്ങളും വിപരീതപ്പെടുത്തിയുണ്ട്. തുടർന്നുള്ള ജന്മങ്ങൾക്ക് കാരണമാകാത്തതുകൊണ്ട് അവിടെ പറഞ്ഞു താവൻ മാത്രം. അതുണ്ടായിക്കോട്ടെ, ദോഷമില്ലെന്നാണ്. പക്ഷെ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാ, ജ്ഞാനാഗ്നി കൊണ്ട് സർവകർമ്മങ്ങളും നശിക്കുന്നു എന്ന് പറയുന്നു. ജ്ഞാനി സ്വശരീരത്തിലിരുന്ന് വീണ്ടും വിപരീത പ്രത്യയവും വിപരീത ബുദ്ധിയും രാഗമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അജ്ഞനുമായിട്ടെന്താ വ്യത്യാസം? ഇങ്ങനെ നോക്കുമ്പോൾ മുഖ്യമായിട്ടുള്ള വ്യത്യാസം തന്നെ ഇതെല്ലാം അംഗീകരിക്കുമ്പോൾ. ഇവിടെ പറയുന്ന തരത്തിൽ ജ്ഞാനിയിലും വിപരീത പ്രത്യവും രാഗാദി ദോഷമുണ്ടെന്ന് അംഗീകരിച്ചാലും അജ്ഞനിൽ നിന്നുള്ള വ്യത്യാസം എന്താ? ജ്ഞാനിയുടെ വിപരീത പ്രത്യവും രാഗാദി ദോഷങ്ങളും ജന്മത്തിന് കാരണമായി തീരുന്നത്, ഇതാണ് വ്യത്യാസം. തുടർന്നുള്ള ജന്മങ്ങൾക്ക് അത് കാരണമാകുന്നില്ല. അജ്ഞനിൽ ഇത്രയും കാലം അതങ്ങനെയാണോ സംഭവിച്ചിരുന്നത്, അതുപോലെ വീണ്ടും തുടർന്നുള്ള ജന്മങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തത്വജ്ഞാനിയിൽ വിപരീത പ്രത്യവും രാഗാദി ദോഷങ്ങളും അംഗീകരിക്കുന്നുകൊണ്ടും ജ്ഞാനഫലത്തെ സംബന്ധിച്ച് ന്യൂനതയൊന്നും വരുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞാനഫലം എന്താണ്? സംസാരം നിവൃത്തി. ആ സംസാരം നിവൃത്തി തത്വജ്ഞാനം സംഭവിച്ചിരിക്കുന്നു. അജ്ഞനിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ജ്ഞാനം കൊണ്ട് ഫലമുണ്ട്. സംസാരം നിവൃത്തി സംഭവിച്ചെങ്കിൽ ഇങ്ങനെ തത്വജ്ഞനും അജ്ഞാനിയും തമ്മിൽ വർത്തമാന ജന്മത്തിൽ ഒരു വ്യത്യാസമില്ലെന്ന് വന്നാലും ശരി, സംസാരം നിവൃത്തി അല്ലെങ്കിൽ മുക്തിക്ക് അത് തടസ്സമല്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം തത്വജ്ഞനിൽ തത്വബോധമുണ്ട്, അജ്ഞാനനാശം സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് അജ്ഞനിൽ അതില്ല. രാഗാദി ദോഷങ്ങൾക്ക് മൂലകാരണമായിരിക്കുന്ന അജ്ഞാനമാണ്, ദേഹാത്മബുദ്ധിയും മറ്റുമാണ്. മൂലകാരണം നശിച്ചു കഴിഞ്ഞു. അജ്ഞാനം മൂലകാരണം നശിച്ചിട്ടും രാഗാദി ദോഷങ്ങൾ വീണ്ടും നിൽക്കുന്നു. ആത്മബോധം ഉണ്ടായതിന് ശേഷവും വിപരീത പ്രത്യേകം നിൽക്കുന്നു. ഇത് രണ്ടും കൂടി എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇനി വിപരീത ബുദ്ധിയും രാഗാദി ദോഷങ്ങളും തത്വജ്ഞാനിലുണ്ടെന്ന് പറയട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തത്വജ്ഞാനത്തിൽ കൊണ്ടെന്താ പ്രയോജനം? വിപരീത ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് തത്വജ്ഞാനം. രാഗാദി ദോഷങ്ങൾ അവിടെ വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഒരു തത്വജ്ഞാനി ആ ജന്മത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി തുടങ്ങിയ ഗുണങ്ങളെ നേടിയ ഒരാളാണ്. ചിത്തശുദ്ധി എന്ന് പറയുന്നത് എന്താണ്? രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്ന മനസ്സ്. രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്ന ഒരു മനസ്സുണ്ടായാല് അവിടെ തത്വജ്ഞാനം ഉണ്ടാകത്തുള്ളൂ, ശ്രവണവും മറ്റും ഫലം ചെയ്യത്തുള്ളൂ. കാരണം തത്വജ്ഞാനത്തിന് തടസ്സമായി പറയുന്ന എന്തിനാണ്? ഈ രാഗാദി ദോഷങ്ങളാണ്. രാഗമുണ്ടായാലും മനസ്സിൽ വിക്ഷേപം ഉണ്ടാകും, മനസ്സ് ചഞ്ചലമാകും. അവിടെ എങ്ങനെ തത്വജ്ഞാനം ഉണ്ടാകും? സാധനങ്ങളുടെ എല്ലാം ഫലം അതാണ്, മനസ്സിനെ ശുദ്ധമാക്കുക. മനസ്സിന്റെ ശുദ്ധി രാഗദ്വേഷ നിവൃത്തിയല്ലാതെ വേറൊന്നുമില്ല. രാഗം, ദ്വേഷം, അസൂയ, ഭയം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് നിവർത്തിക്കും. അതിന്റെ സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറയുന്നു. സാധന ചതുഷ്ടയ സമ്പത്തി കൊണ്ട് തന്നെ മനസ്സ് ശുദ്ധമായ തത്വജ്ഞാനം. ശ്രവണാദികൾ ചെയ്യുമ്പോൾ അവിടെ ജ്ഞാനം ഉണ്ടാകും, അജ്ഞാനം നശിക്കുന്നു. പറയുന്ന അയാൾ മുക്തനാണ്. വീണ്ടും അവിടെ രാഗാദി ദോഷങ്ങൾ എങ്ങനെ വരും? പറയാം അത് പ്രാരബ്ധം കൊണ്ട് വന്നതാണ്. പ്രാരബ്ധം കൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ വർത്തമാന ജന്മത്തിലുള്ളത്. ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന കർമ്മത്തിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇത് പ്രാരബ്ധം കൊണ്ട് വന്നതാണ്. ഈ വർത്തമാന ജന്മത്തിൽ സാധനങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ഈ വർത്തമാന ജന്മത്തിലുള്ള ദോഷങ്ങൾ മാറ്റാനാണ്. അപ്പോൾ പ്രാരബ്ധം കൊണ്ട് വന്നിരിക്കുന്ന രാഗാദി ദോഷങ്ങൾ ഈ ജന്മത്തിലെ സാധനങ്ങൾ കൊണ്ട് മാറ്റുന്നു. അല്ലെങ്കിൽ അന്ധകരണം മലിനമാവും, അവിടെ ഞാനുണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നു വിപരീതപ്രത്യയം രാഗാദി ദോഷം ച വീണ്ടും ഉണ്ടെന്ന്. വിപരീത ബുദ്ധിയും രാഗാദി ദോഷം, ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? രാഗാദി ദോഷങ്ങളുണ്ടെങ്കിൽ ചിത്തശുദ്ധിയില്ല, ചിത്തശുദ്ധിയില്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല, ജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ അജ്ഞാനം നശിക്കത്തില്ല. അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും വരാനും പാടില്ല. പക്ഷെ ഇവിടെ അതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് തവൻ മാത്രം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. രാഗാദി ദോഷങ്ങൾ നശിക്കും എന്ന് പറയുന്നതാണ്, വിവേകം കൊണ്ട് നശിക്കും രാഗാദി ദോഷം. അന്ധകരണത്തിൽ സഹജമായി തുടരുന്നതാണ്, അനാദി ജന്മത്തിൽ സഹജമായി തുടരുന്നതാണ് എന്ന് വെച്ചാൽ ജീവനോടൊപ്പം തുടർന്നു വരുന്നതാണ് ഈ രാഗാദി ഇച്ഛ. വിവേകം വൈരാഗ്യമില്ലാതെ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിഷയദോഷദൃഷ്ടി ഇതെല്ലാമാണ് രാഗത്തെ നശിപ്പിക്കുന്നത്. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിനഃ രസവർജം. ഗീതയിൽ ചർച്ച ചെയ്യും. രാഗാദികൾ അനുഭവപ്പെടുന്ന എങ്ങനെ? ജീവനഹേതുവായ രാഗമുണ്ട്, ഈ ശരീരത്തെ നിലനിർത്തുന്നതിനുള്ള രാഗം. ഉദാഹരണം പറഞ്ഞ ഭക്ഷണം, ഭക്ഷണം കഴിക്കുന്നതിനുള്ള ആഗ്രഹം. പക്ഷെ ഈ രാഗം തന്നെ ഓരോ ജീവനും പലതരത്തിലായിരിക്കും. മൃദു, മന്ദം, തീവ്രം, ഇങ്ങനെയൊക്കെ ഇതിനെ ചരലിത്തരം രാഗങ്ങൾ വളരെ തീവ്രമായിരിക്കും, ചരല് മന്ദമായിരിക്കും, ചരൽ മൃദുവായിരിക്കും. പക്ഷെ ഏതെങ്കിലും രൂപത്തിൽ അതവിടെ ഉണ്ടാകും. ആ രാഗം ഉള്ളതുകൊണ്ടാണ് അന്നത്തോട് ആഗ്രഹം വരുന്നത്. ശരി, അന്നത്തോട് ആഗ്രഹം വരുന്നു, അന്നം മുമ്പിൽ കിട്ടി, നല്ല ആഗ്രഹമുണ്ട് എന്ന് വെച്ചാൽ അത് ക്ഷുത്പിപാസ, വിശപ്പ്, ദാഹം, ഇതെല്ലാം ഉള്ളിലുള്ള രാഗത്തിനെ ഉത്തേജിപ്പിക്കുന്നതാണ്. രാഗം ഇവിടെ ഉണ്ട്, വിശപ്പും ദാഹവും ഒക്കെ ഈ ഉള്ളിലിരിക്കുന്ന സുപ്തമായിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന രാഗത്തെ ഉണർത്ത്, അപ്പോൾ അതിനോട് ആഗ്രഹം ഉണ്ടാവും. ഭക്ഷിക്കാൻ തുടങ്ങുമ്പോഴാണ് അറിയുന്നത് ഇത് വിഷമിശ്രമാണ്, അന്നം വിഷമിശ്രമാണ്. ക്ഷുത്പിപാസാദികൾ രാഗത്തെ ഉണർത്തും, പക്ഷെ ദോഷദൃഷ്ടി ഇത് വിഷമിശ്രമാണെന്നുള്ള ദോഷദൃഷ്ടി എന്ത് ചെയ്യും? രാഗത്തെ കീഴ്പ്പെടുത്തും, അഭിഭവിപ്പിക്കും. രാഗം ഇല്ലാതാകത്തില്ല, പക്ഷെ രാഗം തൽക്കാലം കീഴടങ്ങും, അപ്പോൾ ഇത് വിഷലിപ്തമാണ് അന്നം എന്നറിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭാഗവത്തെയാണ് പറയുന്നത്, വൈരാഗ്യം എന്ന് പറയുന്നത്. അത് വൈരാഗ്യമാണ് ഭക്ഷണത്തോട്. പക്ഷെ ആ മുമ്പിൽ വന്ന ഭക്ഷണത്തോടെ ഉള്ളു വൈരാഗ്യം. വീണ്ടും മനസ്സിന് രാഗം ഉണർന്നു വരും. എന്തിനുവേണ്ടി? വിഷരഹിതമായ ഭക്ഷണം. കാരണം അത് ജീവന ഹേതുവാണ് ആ രാഗം. ശരീരം നിലനിൽക്കണം. അവിടെ ദോഷദൃഷ്ടി കൊണ്ട് ഇച്ഛയ്ക്ക് രാഗത്തിന് വിഘ്നം ഉണ്ടായതേ ഉള്ളൂ, തടസ്സമുണ്ടായി. അതുകൊണ്ട് രാഗം തൽക്കാലത്തേക്ക് മാറി. പക്ഷെ വീണ്ടും ജീവൻ ഹേതുവായിട്ട് ഉള്ളിൽ നിന്ന് രാഗം ഉണർന്നു വരും. കാരണം ശരീരം നിലനിൽക്കുന്നത് ഭക്ഷണം വേണം. രോഗം ബാധിച്ചതാ ഭക്ഷണത്തിൽ അരുചി വന്നു, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ രോഗം എന്ത് ചെയ്തു? രാഗത്തിന് വിഘ്നമായി, തടസ്സമായി. അത് രാഗത്തെ കീഴ്പ്പെടുത്തുന്നു. പക്ഷെ ശരീരം നിലനിന്നേ പറ്റൂ പറയുന്നു. ഭക്ഷണം കഴിച്ചാൽ മരുന്ന് കഴിക്കാവും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും. പക്ഷെ അവിടെ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ? ഉദാസീനനായി. അല്ലെങ്കിൽ രോഗം ഒരാൾക്ക് ഭയാശങ്കട ഉണ്ടാക്കുന്നു, കടുത്ത വിഷാദം ഉണ്ടാകുന്നു മനസ്സിൽ. അന്നത്തോട് രാഗം ഉണ്ടാകുന്നില്ല, പക്ഷെ അവിടെ ഭക്ഷണം കഴിക്കും. ഉദാസീനനായി, താല്പര്യമില്ല. അത് വിവേകപൂർവകമായി രാഗത്തെ ഇല്ലാതാക്കിയിട്ടൊന്നുമല്ല. പക്ഷെ രാഗത്തെ വിഘ്നമായ മറ്റ് നിമിത്തങ്ങൾ വന്നിട്ട് അതിന് വിഘ്നത്തെ ഉണ്ടാക്കുന്നു, മനസ്സിൽ ഉദാസീനത വരുന്നു. ഉദാസീനമായി ഭക്ഷണം കഴിക്കും, രോഗി ഭക്ഷണം കഴിക്കുന്നത് പോലെ. പക്ഷെ അവിടെ ഉദാസീനനായി എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന് ഇരിക്കുന്നില്ല? അതാണ് ഉദാസീനനായി ആയാണ്. മനസ്സിന് വിഷാദമാണ്, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അന്നത്തിൻ്റെ അരുചിയാണ്. പക്ഷെ വീണ്ടും എന്തുകൊണ്ട് ഭക്ഷണത്തിൽ പ്രവർത്തിക്കുന്നു? അവിടെ പ്രത്യക്ഷമായി അവിടെ രാഗമില്ല അന്നത്തോട്. കാരണം പ്രത്യക്ഷമായി രാഗത്തോടുകൂടി അന്നം കഴിക്കുകയാണെങ്കിൽ, ഭക്ഷണം അനുകൂലമാണെങ്കിൽ അയാൾക്കതിൽ നിന്ന് ആനന്ദം ഉണ്ടാകും. രാഗത്തോടുകൂടിയാണത് ചെയ്യുന്നത്, ഇച്ഛയോടുകൂടിയാണ്. ഉദാസീനമായി ആണത് കഴിക്കുന്നെങ്കിലോ രോഗം ബാധിച്ചിരിക്കുന്നു. ഭക്ഷണത്തിന്റെ രുചി അറിയുന്നതിന് പോലും ചിലപ്പോൾ ഇന്ദ്രിയത്തിന് ശേഷി വരുത്തി, അതിൽ നിന്ന് ആനന്ദം ഉണ്ടാകുന്നു. ഉദാസീനനായതുകൊണ്ട് ദുഃഖമില്ല. പക്ഷെ വീണ്ടും എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു? അപ്പൊ അവിടെ രാഗമുണ്ട്. അതാണ് ജീവനഹേതുവായ രാഗം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി ആ ശരീരം നശിക്കേണ്ട കാലം എത്തിയില്ല? ശരീരത്തെ നിലനിർത്തേണ്ടതായ രാഗം ശേഷിക്കുന്നു. ആ രാഗം കൂടെ നശിക്കണം. പക്ഷെ അത് പ്രാരബ്ധം കൊണ്ട് വന്നതാണ്. എന്താ നശിക്കാത്തത്? അതുകൂടി നശിക്കണ്ടേ? അവന് പറയുന്നു ഫലഭോഗ അംഗതയ, അത് ഫലഭോഗ അംഗമാണ്. ആ രാഗം വന്നിരുന്ന ഫലഭോഗത്തിന്റെ ഭാഗമാണ്. ഈ ശരീരം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ ശരീരം നശിക്കേണ്ട സമയമായില്ല. അപ്പോൾ ആ ശരീരം നിലനിൽക്കേണ്ട ഓരോ ഭാഗമാണ് അന്നവും മറ്റും. അതിൻ്റെ ഒരംശമാണ് ഇവിടെ രോഗം കൊണ്ട് പ്രതിബന്ധത്തിലിരിക്കുന്ന രാഗം. അപ്പോൾ ഉദാസീനമായി അയാൾ പ്രവർത്തിക്കുന്നതും അവിടെ ആ രാഗം സൂക്ഷ്മമായി സ്ഥിതി ചെയ്യുന്നുകൊണ്ടാണ്. അവിടെ രാഗമില്ലെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ അയാൾക്ക് പ്രവർത്തിക്കാനേ കഴിയാതെ പോയി. പക്ഷെ ബാഹ്യമായ പ്രകടമായ ഇച്ഛയ്ക്ക് ഹേതുവായ രാഗമില്ല, പ്രകടമായ പ്രവൃത്തിക്ക് ഹേതുവായ രാഗം അവിടെയില്ല. എന്നാൽ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതിനെങ്ങനെ പറയും? ഉദാസീനം എന്ന് പറയുന്നു. ഉദാസീന ഉദാസീനോ ഗുണേർ യോന വിചാര്യത, ഗീതയിൽ പറഞ്ഞു. അപ്പോൾ തത്വജ്ഞാനി ഇവിടെ പ്രപഞ്ച വ്യവഹാരത്തിന് ആ തത്വജ്ഞാനം കൊണ്ട് ആ വ്യവഹാരം വിഷയാസക്തിരഹിതമാണ്, രാഗശൂന്യമാണ്. എന്നാലും അവിടെ അതുണ്ട്, അതിന് പ്രേരകമായിരിക്കുന്ന രാഗം. അത് നശിക്കണമെങ്കിൽ അത് വിഷയ അനുഭവം കൊണ്ടേ നശിക്കും. എത്ര കാലം ഈ ശരീരം നീക്കണം, എത്ര കാലത്തിലെ ഈ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കണം, അതെല്ലാം നടന്നു തീർന്നാലേ ശരീരം നശിക്കൂ. അതുകൊണ്ട് തത്വജ്ഞാനി ആ വിപരീത ബോധവും എല്ലാം ആ ഫലഭോഗ അംഗമായത്, അത് പരമാർത്ഥത്തിലുള്ള കേവലം വ്യവഹാരത്തിന് വേണ്ടി മാത്രമാണ്. അത് തുടരുന്നു, രാഗാദി ദോഷങ്ങളും വിപരീത പ്രത്യവും തുടരുന്നു. അങ്ങനെ പറഞ്ഞ തവൻ മാത്രം ചെല്ലു പറയുന്നത് ലേശാവിദ്യ, അവിദ്യ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. കാരണം അത് നശിച്ചു കഴിഞ്ഞു, അവിദ്യ പൂർണ്ണമായും നശിച്ചു. എന്നാലും അത് വ്യവഹാരത്തെ നടത്തുന്നു, അത് നമ്മൾ ലൗകികമായി കാണുന്നത് പോലാണ്. തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു, പക്ഷെ അതിൻ്റെ കാര്യമായ രാഗവും മറ്റും എന്തുകൊണ്ട് നശിക്കുന്നില്ല എന്ന് ചോദിച്ചു. അങ്ങനെ സൂക്ഷ്മമായിരിക്കുന്നു എന്ന് പറയുന്നത് അതും എന്തുകൊണ്ട് നശിക്കുന്നു? കാരണം കാരണം നശിച്ച കാര്യവും നശിക്കുന്നു. നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞതാണ്, തത്വജ്ഞാനം പിന്നെ മറ്റൊന്നിനെ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. കാരണം അതൊരു ക്രിയയല്ല, അതൊരു പ്രവൃത്തിയല്ല. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണെങ്കിൽ അതിന് ഫലത്തെ ഉണ്ടാക്കാൻ പറ്റും. തത്വജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ഉദാഹരണം പറഞ്ഞു, എന്താണോ വെളിച്ചം വിരലിനെ നശിപ്പിക്കുന്നു അതുപോലെ, പക്ഷെ അതൊരു പ്രവൃത്തിയല്ല ഇരുളിനെ നശിപ്പിക്കുക. അല്ല, എന്തുകൊണ്ട്? ഇരുൾ വസ്തുവല്ല, ഇരുളെന്ന് പറയുന്ന ഒരു അവസ്തുവാണ്. അതുകൊണ്ട് അത് നശിക്കുന്നതിന് പ്രവൃത്തിയുടെ ആവശ്യമില്ല. വസ്തുക്കൾ നശിക്കുന്നിടത്താണ് പ്രവൃത്തിയുടെ ആവശ്യം. കാരണം തത്വജ്ഞാനത്തിന് രണ്ട് സ്വഭാവമാണ്, അഗ്നിക്ക് രണ്ട് സ്വഭാവമാണ്. ഒന്നെന്താണ്? പ്രകാശിപ്പിക്കുക, അഗ്നിയുടെ സ്വഭാവമാണ്. രണ്ട് ധർമ്മമാണ്. പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇരുളനെ ഇല്ലാതാക്കും, ഇരുള അവസ്തുവാണ്, അതുകൊണ്ട് അത് ഇല്ലാതാക്കുന്നു, വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നു. ആ പ്രകാശം വസ്തുവിൽ എന്തെങ്കിലും ഒരു ധർമ്മത്തെ കൂട്ടിച്ചേർക്കുകയോ ആ വസ്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു ധർമ്മത്തെ ഇല്ലാതാക്കുകയോ ആ വസ്തുവിൽ എന്തെങ്കിലും പരിണാമത്തെ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പ്രകാശത്തിൽ വസ്തുവിനെ കാണും, ഇത് കറുപ്പാണ് കറുപ്പായി കാണും, വെളുപ്പാണെങ്കിൽ വെളുപ്പായി കാണും. പ്രകാശത്തിന് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അഗ്നിക്ക് വേറൊരു ധർമ്മമുണ്ട്, എന്താണ്? ദഹിപ്പിക്കുക. അത് ക്രിയയാണ്. ക്രിയ എന്ന് വെച്ചാൽ അത് വസ്തുവിനെ അതിന് മാറ്റാൻ കഴിയും. വായുവിനെ, ജലത്തെ, പൃഥ്വി എല്ലാത്തിനും അതിനെ ദഹിപ്പിക്കാൻ കഴിയും. വസ്തു സ്വഭാവത്തെ തന്നെ അത് മാറ്റിക്കളയും. വസ്തു ഒന്ന് തന്നെ അഗ്നിയാണ്, പക്ഷെ അത് രണ്ടു തരം പ്രവർത്തിക്കുന്നു. അവസ്തുവായ ഇരുളിനെ മാറ്റുന്നു, ആ സമയം വസ്തുക്കളുടെ പ്രവർത്തിച്ച് വസ്തുവിനെ മാറ്റുന്നു. ദഹിപ്പിക്കുക എന്ന് പറയുന്നത് അതല്ലേ. ഇന്ധനം കുറച്ച് കഴിയുമ്പോൾ ചാരമായി മാറുന്നു. അത് പ്രകാശത്തിന്റെ ധർമ്മമല്ല, ദാഹക ശക്തിയുടെ ധർമ്മമാണ്. ഇപ്പൊ ജ്ഞാനത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ സ്വഭാവം പോലെയാണ്. അത് ഇരുളിനെ മാറ്റുന്നു, അജ്ഞാനത്തെ മാറ്റുന്നു, അതിന് മറ്റൊന്നും ചെയ്യാൻ അതിന് ശേഷിയില്ല, അസാധ്യവുമല്ല. പക്ഷേ അറിവിന്റെ ദാഹകശക്തി, അഗ്നിയുടെ ദാഹകശക്തി പോലെയാണ് ഈ അറിവിന്റെ വിവേക വൈരാഗ്യാദികളും. അതെന്ത് ചെയ്യുന്നു? രാഗദ്വേഷാദികൾക്കൊക്കെ പ്രതിബന്ധം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ആ രാഗദ്വേഷാദികളൊക്കെ ഇല്ലാതാക്കുകയോ ദാഹശക്തി പോലെ ചെയ്യുന്നു. കാരണം അറിവിന് അനന്തമായ ശക്തികളുണ്ട്. അതിന് വിവേകം കൊണ്ട് രാഗവും മറ്റും നശിക്കുന്നു എന്ന് പറയും. പക്ഷെ ഇത് എത്രമാത്രം നശിക്കാൻ മാത്രമേ നശിക്കൂ, അതിന് പരിമിതിയുണ്ട്. ദാഹശക്തിക്ക് ഒരു വസ്തുവിനെ പരിണമിപ്പിക്കാനേ പറ്റും. അതിന് തടി വേണമെങ്കിൽ ചാരമാക്കി മാറ്റും. അതിനില്ലാതാക്കാൻ കഴിയത്തില്ല, രൂപാന്തരപ്പെടുത്തും. രാഗദ്വേഷാദികളുടെ സ്ഥൂലമായ ഭാവങ്ങളെയൊക്കെ ഇല്ലാതാക്കും വിവേക വൈരാഗ്യാദി. ചിത്തശുദ്ധി എന്ന് പറയുന്നത് അത്രയും മതി, മനഃശുദ്ധി. അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളെല്ലാം അതില്ലാതാക്കുന്നു. രാഗദ്വേഷാദികളുടെ വിവേക സാധന, വൈരാഗ്യ സാധന, ഇതെല്ലാം അതിന്റെ സ്ഥൂലമായ ഭാവങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ തത്വജ്ഞാനത്തിനവിടെ പ്രവർത്തിക്കാം. അതാണ് പറഞ്ഞു രസവർജ്ജം. പറഞ്ഞില്ലേ രസവർജ്ജം? അത് ഒഴിവാക്കും, അത് ദോഷങ്ങളെ പരിഹരിച്ചാൽ മതി. തത്വജ്ഞാനത്തിന് തടസ്സമല്ല, എന്താണോ തടസ്സമായിരിക്കുന്നത് അതിനെ ഇല്ലാതാക്കുന്നു. അത് വിവേക വൈരാഗ്യാദികൾ ചെയ്യുന്നു. പക്ഷെ അന്ധകരണം അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ട കാര്യമില്ല. മനസ്സവിടെ വേണ്ടേ? അഗ്നിക്ക് ദഹിപ്പിക്കണമെങ്കിൽ ഇന്ധനം വേണം. അഗ്നി ഇന്ധനത്തെ ആശ്രയിച്ചിട്ടാണ് ഇന്ധനത്തെ ദഹിപ്പിക്കുന്നത്. അപ്പൊ തത്വജ്ഞാനം അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായാലും ശരി, ഈ മനസ്സിനെ തന്നെ ആശ്രയിച്ചിട്ടാണ് അതിന് പരിണാമങ്ങൾ വരുത്തുന്നത്. അല്ല ആശ്രയിക്കാൻ പറ്റത്തില്ല. മനസ്സില്ലെങ്കിൽ ഒന്നുമില്ല. സുഷുപ്തിയിൽ എന്തെങ്കിലും സാധനയുണ്ട്, അവിടെ ജ്ഞാനവും അജ്ഞാനനാശവും വിവേക വൈരാഗ്യാദികളും ഒന്നും തന്നെ അവിടെ. എന്തുകൊണ്ട്? അവിടെ മനസ്സില്ല. ജ്ഞാനവും മനസ്സിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ തത്വജ്ഞാനത്തിന് മുമ്പ് വിവേക വൈരാഗ്യാദികളെ കൊണ്ട് രാഗാദികളെ മാറ്റുന്നു. രസവർജ്ജം പിന്നീട് തത്വജ്ഞാനമാണ് പ്രവർത്തിക്കുന്നത്. തത്വജ്ഞാനത്തിൽ ജീവനഹേതുക്കളായ പ്രാരബ്ധരൂപത്തിൽ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു. രാഗാദികൾ തുടർന്ന് പ്രവർത്തിക്കുന്നു അന്ധക്കരണത്തിന്റെ തലത്തിൽ. അതുകൊണ്ട് തത്വജ്ഞാനിയിൽ വ്യവഹാരം നടക്കുന്നു. അങ്ങനെ ഒരു തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിലുള്ള സാധൂകരണമായിട്ടാണ് പറയുന്ന എന്താണ് അവിടെ പ്രാരബ്ധം തുടരുന്നു. മുക്തേഷു പ്രവൃത്തഫലത്വ തദ്ഹേതുവസ്യ കർമ്മണ ഇങ്ങനെ തുടരുന്നു എന്ന് പറയുന്നു. തത്വജ്ഞാനിയും അജ്ഞനും തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ളൂ. ഒന്നെന്താണ്? അജ്ഞന്റെ കർമ്മം വീണ്ടും ജന്മത്തിന് ഹേതുവായി തീരുന്നു. തത്വജ്ഞന്റെ കർമ്മം ജന്മത്തിന് ഹേതുവായി തീരുന്നില്ല. അത് എന്ത്? തത്വജ്ഞാനത്തിന്റെ ഫലം. തത്വജ്ഞൻ എങ്ങനെ തന്നെ അറിയുന്നു? നിത്യമുക്തനായി അറിയുന്നു. നിത്യമുക്തനായി അറിയുമ്പോൾ പിന്നെ ഭാവിയിലൊന്നും അവിടെ ബന്ധനത്തിന് വഴിയില്ല. ഭൂതഭാവികൾക്കെല്ലാം അതീതനായി മുക്തനായിരിക്കണം. അങ്ങനെ തന്നെ കുറിച്ചുള്ള ബോധം. അപ്പൊ തന്നിൽ ബന്ധം ഇല്ല, സംസാരമില്ല. സഞ്ചിതം ആഗാമി പ്രാരബ്ധം കർമ്മങ്ങളൊന്നുമില്ല. ആണ് ഞാനാഗ്നി സർവകർമാണി ഭസ്മസ. തത്വജ്ഞാനത്തിലില്ല. വിരള് മാറിക്കഴിഞ്ഞാൽ പിന്നെ പ്രകാശം മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ സഞ്ചിതമുണ്ട്, ആഗാമിയുണ്ട്. സഞ്ചിതം പോയി, ആഗാമി പോയി, പ്രാരബ്ധമുണ്ടെന്നൊന്നുമില്ല. തത്വദൃഷ്ടിയിൽ കർമ്മങ്ങളൊന്നും തന്നിലില്ല. നമേ കർമാണിനും ബന്ധി നമേ കർമ്മഫലസ്പൃഹ എന്നെല്ലാം പറഞ്ഞില്ല. അപ്പൊ അവിടെ ഒരു കർമ്മവും പ്രാരബ്ധമോ മറ്റൊന്നും തന്നെ തൻ. എന്തുകൊണ്ട്? തൻ നിത്യമുക്ത സ്വരൂപമാണ്. അതിലങ്ങനെ കർമ്മങ്ങൾ നീക്കില്ല. തത്വദൃഷ്ടിയിൽ അതില്ല. കാരണം ആത്മാവിന്റെ അസംഗമായ രൂപം, നിർവിഷയമായ രൂപം, അല്ലെങ്കിൽ സർവാത്മഭാവം എങ്ങനെ പറഞ്ഞാലും ശരി, അവിടെ ആത്മഭിന്നമായ ഒന്നിനും നിൽക്കാൻ കഴിയില്ല. ആത്മഭിന്നമായ കർമ്മമോ കർമ്മഫലമോ യാതും തന്നെ അവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ തത്വജ്ഞന്റെ തത്വദൃഷ്ടിയിൽ കർമ്മമില്ല. അപ്പോൾ ഈ തത്വദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അത് തത്വജ്ഞന്റെ സ്വദൃഷ്ടി. ലൗകിക ദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അജ്ഞന്റെ ദൃഷ്ടി. അജ്ഞൻ തത്വത്തെ മനസ്സിലാക്കുന്നു, തത്വജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു. തന്റെ അജ്ഞാനത്തിൽ നിന്നുമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നു. അപ്പൊ തന്റെ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് തത്വജ്ഞാനത്തിനൊരു സാധൂകരണം അയാൾ കണ്ടെത്തുകയാണ്. യുക്തി അവിടെ അനുഭവമല്ല, അജ്ഞന്റെ യുക്തി. ആജ്ഞന്റെ യുക്തിയിൽ ഇതിനൊരു സാധൂകരണം കണ്ടെത്തുമ്പോൾ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറയണം. അപ്പം പറയും എന്താണ് അത്? പ്രാരബ്ധം അവിടെയുണ്ട്, അല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? ജ്ഞാനം വന്നു, അജ്ഞാനം നശിച്ചു, അജ്ഞാനകാര്യമായ എല്ലാം നശിച്ചു, പ്രപഞ്ചവും നശിച്ചു, ശരീരവും നശിച്ചു, കേവല ആത്മാവ് മാത്രം, പിന്നെ വ്യവഹാരമില്ല. പക്ഷെ മറിച്ച് വ്യവഹാരം കാണുന്നു, അപ്പൊ അവിടെ യുക്തി ആശ്രയിക്കും. അതിന് ഭാഷകാരൻ പറയും ലൗകിക ദൃഷ്ടി. ആ ലൗകിക ദൃഷ്ടിയിൽ യുക്തി ആശ്രയിച്ച് നോക്കുമ്പോൾ, കാരണം ഈ പറയുന്ന തത്വജ്ഞാനവും തത്വജ്ഞനും ഒന്നും തന്റെ അനുഭവത്തിലല്ലോ. താൻ തത്വജ്ഞാനിയെ കുറിച്ച് പഠിക്കുകയാണ്, തത്വത്തെ ഗ്രഹിക്കുകയല്ല. തത്വജ്ഞാനിയെ താൻ അജ്ഞനായി നിന്നുകൊണ്ട്, തത്വജ്ഞാനിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് തത്വജ്ഞാനിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളതാണ് സാധാരണ ചെയ്യുന്നത്. എന്താണ്? ഗുരുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജ്ഞാനികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്നിടത്തോളം കാലം എന്താണ് ചെയ്യുന്നത്? നമ്മൾ തത്വത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. അകന്നു നിന്നാലേ ഇത് സാധിക്കും. മറ്റൊരാളെ മനസ്സിലാക്കണമെങ്കിൽ ഭേദബുദ്ധി ഉണ്ടായാലേ പറ്റും. ഞാൻ വേറെ, തത്വജ്ഞാനി വേറെ എന്നുള്ള ഭേദബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് ഈ പഠനങ്ങൾ, യുക്തികളെല്ലാം നടക്കുന്നത്. അവിടെ ഒരിക്കലും തന്നിൽ അജ്ഞാനനാശം സംഭവിക്കുന്നില്ല. അന്യന്റെ അജ്ഞാനനാശത്തെക്കുറിച്ച് താൻ മനക്കണ കൂട്ടുകയാണ്. അതെങ്ങനെ സംഭവിക്കും? എങ്ങനെയൊക്കെയാണ് അത് സംഭവിക്കുന്നത്? അവിടെ കേവലമായ തന്റെ യുക്തി, ശാസ്ത്രബോധത്തിന്റെ സഹായത്തോടുകൂടി ആ യുക്തിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ ശാസ്ത്രബോധം സ്വാനുഭവമായി മാറിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രാരബ്ധത്തെ അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ യുക്തിക്ക് സമാധാനം കിട്ടത്തില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു അജ്ഞൻ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണ്? ഈ നിത്യമുക്തി എന്ന് പറയുന്നത് തൻ്റെ തന്നെ സ്വരൂപത്തെക്കുറിച്ചാണ്. തന്നെ നിന്ന് അന്യനായ ഒരു തത്വജ്ഞാനിയെ കുറിച്ച് പറയുന്നതല്ല. ആത്മാവ് നിത്യമുക്തമാണെന്ന് തന്നെ കുറിച്ചാണ് പറയുന്നത്. ആത്മാവ് താൻ തന്നെയാണ്. സർവാത്മഭാവം പറയുന്നത് തന്നെ കുറിച്ചാണ്. തത്വമസി എന്ന് ഉപദേശിച്ചത് തന്നെ സംബന്ധിച്ചാണ്. എന്നതിനെ ആത്മനിഷ്ഠമായി ഗ്രഹിച്ചാൽ അവിടെ നിത്യമുക്തമായ തന്നിൽ നിന്ന് അന്യമായ ഒന്നുമില്ലെങ്കിൽ അവിടെ സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം, കർമ്മങ്ങളൊന്നുമില്ല. സർവാത്മഭാവത്ത് ഭേദബുദ്ധി നശിക്കുകയാണ്. അവിടെ ഒന്നിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അവിടെ തത്വനിലയിൽ പ്രപഞ്ചാനുഭവം, പ്രപഞ്ച വ്യവഹാരം കേവല പ്രതീതി മാത്രം. ആ തത്വത്തിൽ നിന്നും വേറിട്ട പ്രതീതിയല്ല, തത്വത്തിൻ്റെ തന്നെ പ്രതീതി. കാരണം അവിടെ ദ്വൈതബുദ്ധിക്ക്, ഭേദബുദ്ധിക്ക് സ്ഥാനമില്ല. അത് ആത്മനിഷ്ഠമായി മനസ്സിലാക്കാത്തടത്തോളം കാലം, തത്വജ്ഞനെ അന്യനായി ഗ്രഹിക്കുന്നിടത്തോളം കാലം അതിനൊരു സമാധാനം പറയും. താവൻ മാത്രം എന്ന് പറഞ്ഞു, അത്രയ്ക്കും വേണ്ടി മാത്രം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നു? കാരണം ജ്ഞാനത്തെ, ജ്ഞാനിയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ല. ജ്ഞാനത്തെ ഇപ്പൊ ബോധ്യപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നത് അജ്ഞാനിയാണ്. അവൻ അജ്ഞാനിയായിരിക്കുമ്പോൾ തന്നെ അവൻ ആ ജ്ഞാനത്തെ ബോധ്യപ്പെടുത്തണം. അവിടെ മാത്രമേ യുക്തിയുടെ ആവശ്യമുള്ളൂ. മറിച്ച് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം യുക്തിക്ക് സ്ഥാനമില്ല. കാരണം അവിടെ സ്വാനുഭവമാണ്. എങ്ങനെ അത് അനുഭവം വരുന്നു? അജ്ഞാനം നശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവ് സ്വസ്വരൂപം നിത്യമുക്തമാണ് എന്ന് പറയുമ്പോൾ താൻ ബദ്ധനായിരുന്നു എന്നുള്ള അത് നശിക്കുന്നു. അപ്പൊ അവിടെ ഭേദരഹിതമായ അദ്വയബോധത്തിൽ പ്രപഞ്ച വ്യവഹാരം, ശരീര പാദം വരെയുള്ള പ്രപഞ്ച വ്യവഹാരം, പ്രപഞ്ചപ്രതീതി, ഇതെല്ലാം കേവല പ്രതീതി മാത്രമാണ്. സത്യത്വ ബുദ്ധിയില്ലാത്ത പ്രതീതി. അവിടെ രാഗാദി ദോഷങ്ങളൊന്നോ അല്ലെങ്കിൽ വിപരീത പ്രത്യയങ്ങളെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് തത്വത്തിൽ നിന്ന് അന്യമല്ല, തന്നിൽ നിന്ന് അന്യമല്ല. അതുകൊണ്ട് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവിടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളല്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം യുക്തിക്ക് ബോധ്യപ്പെടുത്തണം. അവിടെ അന്യത്വബോധമില്ല. അന്യമായൊരു ബോധമില്ലെങ്കിൽ തത്വജ്ഞന് സ്വന്തം നിലയിൽ എന്താണ് രാഗാദി, എന്താണ് പ്രവൃത്തി, പ്രവൃത്തിക്ക് രാഗം ഹേതുവാണോ, ഇത്തരം സമസ്യകളൊന്നുമില്ല. എന്തുകൊണ്ട്? അന്യമായ അവിടെ രാഗാദികളോ അന്യമായ പ്രവൃത്തിയോ ഒന്നുമില്ല. സ്വസ്വരൂപം തന്നെയാണ് സർവവുമായി പ്രകാശിക്കുന്നത്. അവിടെ പറഞ്ഞല്ലോ സർവം ബ്രഹ്മശബ്ദ പര്യായമാണ്. അവിടെ ഭേദത്തെ ഉണ്ടാക്കാനൊന്നും തന്നെ ഇല്ല. അജ്ഞന് ഭേദത്തെ ഉണ്ടാക്കുന്നതിന് ഭേദങ്ങൾ ഒരുപാടുണ്ട്. തത്വജ്ഞനിൽ ഭേദങ്ങൾ ഉണ്ടാക്കുന്നതിന് ഭേദങ്ങളില്ല. കാരണം സ്വസ്വരൂപത്തെ അയാൾ അങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു. പറഞ്ഞല്ലോ അഹം ബ്രഹ്മാസ്മിയുടെ ഫലം സർവാത്മഭാവമാണ്. തത്വമസിയുടെ ഫലം സദാത്മേകത്വ ബോധമാണ്. അത്തരൊരു ബോധത്തെ അംഗീകരിച്ചാൽ ആ ഏതൊരു ബോധമാണോ ഭേദത്തെ ഇല്ലാതാക്കി കഴിഞ്ഞത്, പിന്നെ അവിടെ എന്താണ് രാഗം, എന്താണ് വിപരീത പ്രത്യയം, ഇങ്ങനെ ഒരു സമസ്യ ബോധത്തിനുണ്ടാകുന്നില്ല. അജ്ഞനത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുള്ള സമാധാനം. അപ്പൊ ഇവിടെയെല്ലാം യുക്തിയെ ആശ്രയിക്കുന്നു. ശ്രുതി നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു. തത്വമസി അഹം ബ്രഹ്മാസ്മി, ഇതെല്ലാം ശ്രുതി നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. അവിടെയെല്ലാം അത് തത്വജ്ഞന്റെ നിലയെ വെളിപ്പെടുത്തുകയാണ്. ഇതാണ് തത്വജ്ഞന്റെ നില. പക്ഷെ അത് വെളിപ്പെടേണ്ടത് തത്വജ്ഞനല്ല, അജ്ഞന്. അത് അജ്ഞൻ തന്റെ അജ്ഞാനത്തിൽ നിന്ന് ഗ്രഹിക്കണം. അങ്ങനെ അജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ഗ്രഹിക്കുമ്പോൾ അവൾ തത്വജ്ഞനല്ലാത്തതുകൊണ്ട് യുക്തി ആശ്രയിക്കണം. അവിടെ ശ്രുതി തന്നെ യുക്തിയെ നിർദ്ദേശിക്കും. തസ്യ താവദേവചിരം യാവന്ന വിമോക്ഷി അത സത്സമ്പത്തി സമ്പത്തി എന്ന്. അതുകൊണ്ട് മുക്തി എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, സദ്യോമുക്തി. തത്വജ്ഞാനത്തിന് അവൻ മുക്തനായിരിക്കുന്നു. എന്നാലും പറയും അവിടെ എന്താണോ യാവന്ന ചിരം അവന് പ്രതീക്ഷിക്കണം. ഈ ശരീരപാദം വരെ അത് പ്രതീക്ഷിക്കണം. ശരീരം നശിക്കുമ്പോൾ മുക്തി വരുന്നു. അത് ശരീരരഹിതമായ വിദേഹമുക്തിയാണ്. അതുവരെയുള്ള മുക്തി അത് ജീവൻ മുക്തിയാണ് എന്ന് പറയും. വാസ്തവത്തിലൊരു മുക്തിയോ അത് അങ്ങനെ ജീവൻ മുക്തി എന്ന് പറഞ്ഞാലും വിദേഹം മുക്തി എന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നാണ്. അജ്ഞാനനാശം അത് തന്നെ മുക്തി. ആ മുക്തിയിൽ ദ്വൈതബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പ്രാരബ്ധാദികൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭേദത്തെ ആശ്രയിച്ചാണ് വ്യവഹാരം. അതുകൊണ്ട് അവൻ കൽപ്പിക്കുന്നു തത്വജ്ഞന്റെ വ്യവഹാരവും ഭേദത്തെ ആശ്രയിച്ചായിരിക്കും. തത്വജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെ എന്താണ്? അത് ഭേദനിവൃത്തിയാണ്, അജ്ഞാനനാശമാണ്. തത്വജ്ഞന് അങ്ങനെ ഉള്ളൊരു വ്യവഹാരമില്ല. തത്വജ്ഞനിൽ നിങ്ങളുടെ ഭേദത്തെയോ വ്യവഹാരത്തെയോ എന്തിനെ ആരോപിച്ചാലും അതൊന്നും ആ തത്വത്തിൽ നിന്ന് വേറെയല്ല. പക്ഷെ അത് യുക്തിക്കും ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇതുപോലെ പറയുന്നതാണ്, മുക്തയിഷു പോലെ പ്രവൃത്ത ഫലത്വം, അതായത് ഫലം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു ആ പ്രാരബ്ധ കർമ്മം. അപ്പൊ സഞ്ചിതവും ആഗാമിയും രണ്ടും പോട്ടെ, വീണ്ടും ജന്മത്തിന് കാരണമായിരിക്കുന്നു. പ്രാരബ്ധം കേവലം തത്വജ്ഞനെ കാണുന്ന ആ പ്രവൃത്തിയുടെ സാധൂകരണത്തിന് വേണ്ടി അതിനെ അംഗീകരിക്കുക, അതുകൊണ്ട് കർമ്മം സംഭവിക്കുന്നു. അതുകൊണ്ട് തത്വജ്ഞനിലും രാഗാദി ദോഷങ്ങളുണ്ടോ, തത്വജ്ഞനിലും വിപരീത പ്രത്യമുണ്ടോ എന്നുള്ളതിന് തത്വദൃഷ്ടിയിൽ ഉള്ള സമാധാനം എന്താണ്? തത്വജ്ഞൻ നിത്യമുക്തനാണ്. തത്വജ്ഞനിൽ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെല്ലാം തത്വം തന്നെ. അതുകൊണ്ട് അജ്ഞൻ സ്വന്തം അനുഭവമായിട്ട് താരതമ്യം ചെയ്ത് തത്വജ്ഞനെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. തത്വജ്ഞനെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെങ്കിൽ ആത്മനിഷ്ഠമായി ചിന്തിക്കണം. തത്വജ്ഞനെ കുറിച്ച് പറയുന്നതെല്ലാം എന്താണ്? ആ തത്വത്തെയാണ്. അപ്പൊ ഇവിടെ ഏതൊരു ജിജ്ഞാസമാണോ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവന് ആ തത്വമാണ്. അപ്പൊ സ്വയം തത്വമായി അതിനെ മനസ്സിലാക്കാം. തന്നിൽ തന്നെയുള്ള അജ്ഞാനനാശത്തെക്കുറിച്ചാണ് പറയുന്നത്, തൻ്റെ തന്നെ സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നൊരുവൻ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ചോദ്യമില്ല ഇതിനെ സംബന്ധിച്ച്. കാരണം പറഞ്ഞു കഴിഞ്ഞു എന്താണ്? ജ്ഞാനത്തിന്റെ ഫലം അജ്ഞാനനാശമാണ്. അജ്ഞാനത്തിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ജ്ഞാനം എന്താണ്? സ്വസ്വരൂപം നിത്യമുക്തമാണ്. അവരിൽ അജ്ഞാനം നശിച്ചിരിക്കുന്നു. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. ഇതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറയും, അതാണ് പരമാർത്ഥം, തത്വജ്ഞൻ നിത്യമുക്തനാണ്. യുക്തിയിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും, തേനെന്ന തസ്യ നിവർത്തിക വിദ്യ. ആ തത്വജ്ഞാനിയിൽ വിപരീതപ്പെടുത്തിയും രാഗാദിദേശങ്ങളും കാണുന്നുണ്ടെങ്കിൽ അതാരാ കാണുന്നത്? തത്വജ്ഞാനിയെ കാണുന്ന അജ്ഞൻ, അജ്ഞന്റെ കാഴ്ചയെന്ന് കാണുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചൊക്കെ അതവിടെ ഇരുന്നോട്ടെ. എന്താണ് അവിരോധ? അത് തത്വജ്ഞാനത്തിന് വിരോധമായ കാര്യങ്ങളല്ല. അജ്ഞനിൽ കാണുന്ന രാഗാദി ദോഷങ്ങളും വിപരീത ബുദ്ധിയും എല്ലാം തത്വജ്ഞാനത്തിന് വിരോധമാണ്. ഇങ്ങനെയും മനസ്സിലാക്കാം. പക്ഷെ തത്വജ്ഞനിൽ കാണുന്ന രാഗാദി ദോഷങ്ങളും വിപരീത പ്രത്യേകം. തത്വജ്ഞനിൽ ആര് കാണുന്നത്? തത്വജ്ഞൻ കാണുന്നതല്ല, അജ്ഞൻ കാണുന്നു. ത തത്വജ്ഞനൻ അതില്ലാതെ അജ്ഞനത് കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കും സാർ. നമ്മുടെ ബുദ്ധിയുക്തിയൊക്കെ അതാണ്. ഗുരുവിന്റെ രാഗാദി ദോഷങ്ങൾ കാണും, അതവിടെ ഇല്ലാതെ ഞാനിങ്ങനെ കാണും. രാഗാദി ദോഷങ്ങളാണ് സംസാരം. അത് ഒരുവൻ തന്നെ കാണുന്നു, അന്യരിലും കാണുന്നു. അതാണ് സംസാരം. അങ്ങനെ കാണുന്നില്ല എന്ന് പറയുന്നില്ല. ആണ് മുമ്പ് വാർത്തകത്തിൽ നിൽക്കുന്ന പശ്യസി സംസാരം തത്രയും അജ്ഞാനകൽപിതം. അജ്ഞാനകൽപിതമായ രാഗാദി ദോഷങ്ങൾ അതെവിടെ കണ്ടാലും അജ്ഞാനകൽപിതമാണ്. ആരുടെ അജ്ഞാനം കൊണ്ട് കൽപ്പിതം? കാണുന്നവന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിതം. അപ്പൊ തത്വജ്ഞനിൽ രാഗാദി ദോഷങ്ങളും വിപരീത പ്രത്യേകങ്ങളും കാണുന്നുണ്ടെങ്കിൽ അത് നിന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിതമാണ്, കാണുന്നവന്റെ അജ്ഞാനം കൊണ്ട് കൽപ്പിതമാണ്. ഈ പ്രപഞ്ചം തന്നെ സ്വന്തം അജ്ഞാനം കൊണ്ട് കൽപ്പിതമാണെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കും. തന്നിലിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്ന വിദ്യ തന്നിലുണ്ടാവും, എന്നാലേ കാഴ്ച മാറത്തുള്ളൂ. എന്നാലും അത് തത്വജ്ഞനൻ തത്വജ്ഞന്റെ വ്യവഹാരത്തിൽ അത് കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ മനസ്സിലാക്കുക. എന്താണോ തസ്യ നിവർത്തിക വിദ്യാവിരോധ, ആ തത്വജ്ഞന്റെ വിദ്യയ്ക്ക് അറിവിന് വിപരീതമായി ഒന്നും അവിടെ ഇല്ല. നിന്റെ അറിവിന് വിപരീതമായിട്ടുള്ളതാണ് നീ പറയുന്നത്. ഓഹ്, അയാൾ ഇത്രയും വലിയ ജ്ഞാനിയായിട്ടും അയാൾ ഇങ്ങനെ ഒരു രാഗാദികൾ വന്നല്ലോ. വേഗത്വം പറയുന്ന ആളാണെങ്കിലും അയാളൊരു വ്യവഹാരം വന്നല്ലോ. അത് നിന്റെ വിവേകത്തിന് വിരോധമുള്ളതുകൊണ്ട് പറയുന്ന തത്വജ്ഞന്റെ ജ്ഞാനത്തിൽ അത് വിരോധമില്ലെന്നെങ്കിലും മനസ്സിലാക്കും. എന്തുകൊണ്ട്? തത്വജ്ഞന്റെ ജ്ഞാനത്തിൽ അന്യമായിട്ടൊന്നുമില്ല, ആത്മഭിന്നമായിട്ടൊന്നും തന്നെ ഇല്ല, തന്റെ വിദ്യയ്ക്ക് വിരുദ്ധമായി ഒന്നുമില്ല. തന്റെ വിദ്യയ്ക്ക് വിരുദ്ധമായിരുന്നു ഒന്നേ ഒന്നാണ് അജ്ഞാനം. അത് നശിച്ചു കഴിഞ്ഞു. അവിടെ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അന്യമായിട്ടൊന്നുമില്ല, തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു. പക്ഷെ എന്റെ ദൃഷ്ടിയിൽ അവിടെ കാണുന്നുണ്ടല്ലോ വ്യവഹാരം. ഇനി മറ്റൊന്നും കാണുന്നുണ്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ തത്വജ്ഞന്റെ വ്യവഹാരം കാണുന്നില്ല, ശരീരം നശിച്ചു പോകും. കുറച്ചു കാലം തത്വജ്ഞനായി കാണപ്പെടുന്നു, ഉപദേശം കൊടുക്കുന്നു. അപ്പോ തത്വജ്ഞാനം സംഭവിച്ചപ്പോൾ തന്നെ അവിടെ ഭേദബുദ്ധിയില്ല, തത്വജ്ഞനിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അപ്പോൾ തന്നെ എന്തുകൊണ്ട് ആ ശരീരബാധ സംഭവിച്ചില്ല? അവിടെ ഭേദബുദ്ധിയില്ലെങ്കിൽ ശരീരബാധ അപ്പം സംഭവിക്കണ്ടേ? പിന്നെ കുറച്ചു കാലം എന്തിനാ ഇത് നിൽക്കുന്ന ഈ വ്യവഹാരങ്ങളും മറ്റും? ചോദിക്കുന്നവിടെ എന്തുകൊണ്ടാണ് ശരീരബാധ സംഭവിക്കേണ്ടത്? അജ്ഞൻ എന്തുകൊണ്ട് ശരീരബാധ സംഭവിക്കണമെന്ന്? കാരണം ജ്ഞാനം കൊണ്ട്. ജ്ഞാനം കൊണ്ട് എങ്ങനെ? ജ്ഞാനം കൊണ്ട് അജ്ഞാനം നിവർത്തിച്ചു. അജ്ഞാനം നിവർത്തിയിൽ അജ്ഞാന കാര്യങ്ങളെല്ലാം നശിക്കും, അപ്പൊ ശരീരവും നശിക്കണം. അതിന് നേരത്തെ സമാധാനം പറഞ്ഞു. എന്താണോ ജ്ഞാനം കൊണ്ട് നശിക്കുന്നത് അജ്ഞാനം മാത്രമാണ്. എന്തുകൊണ്ടാണ്? അജ്ഞാന അവസ്തുവാണ്. അവസ്തുവിനെ ഇല്ലാതാക്കാനേ ജ്ഞാനത്തിന് കഴിയും. യഥാർത്ഥ ജ്ഞാനം ബ്രഹ്മത്തെ ഇല്ലാതാക്കുന്നു. അത്ര അതിന് കഴിയത്തുള്ളൂ. അതില്ലാതാകുന്നു, മറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന ഹേതുക്കൾ വേണം. ഭക്ഷണത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് വിശപ്പ് മാറും ഇല്ലല്ലോ. ചിലപ്പോൾ അജ്ഞാനം കൊണ്ട് മനസ്സിനൊരാശ്വാസം വന്നിരിക്കും, ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഭക്ഷണം കിട്ടുമെന്നുള്ള ഒരു ഉറപ്പ് വന്ന തത്കാലത്തേക്ക് വിശപ്പിനൊരു ശാന്തി വരും. അതെന്താണ്? മാനസികമായ ഒരു പരിണാമമാണ്. പക്ഷേ വിശപ്പ് ആത്യന്തികമായി മാറണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ പറ്റും, ജ്ഞാനം കൊണ്ട് മാറും. എന്തുകൊണ്ട്? അതിന് രണ്ടിനും ഒരു വസ്തുതത്വമുണ്ട്, വ്യാവഹാരികത്വമുണ്ട്. അവിടെ ഒന്നിന് വിരോധിയാണ് മറ്റൊന്ന്. അന്നം വിശപ്പിന് വിരോധിയാണ്, അന്നം ചെന്നാൽ വിശപ്പ് പോയേ പറ്റൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അജ്ഞാനം അവസ്ഥമാണ്, അതിനെ ജ്ഞാനം നശിപ്പിക്കും. ജ്ഞാനത്തിന് മറ്റൊന്നിനെയും നശിപ്പിക്കാൻ കഴിയത്തില്ല, വിശപ്പോ ദാഹമോ ഇങ്ങനെയുള്ള ഒന്നിനെ അതിനെ നശിപ്പിക്കാൻ ശേഷിയില്ല. അതുകൊണ്ട് തത്വജ്ഞാനം കൊണ്ട് ഇതൊക്കെ നശിക്കണമെന്ന് ആഗ്രഹം എന്ന് കൽപ്പിക്കുന്നു ശരിയല്ല. അത് അതാതിന്റെ ഹേതുക്കൾ വരുമ്പോൾ നശിക്കും. അപ്പോൾ അജ്ഞന്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടിത് ഒന്നും നശിക്കുന്നില്ല, തത്വജ്ഞാനിയുടെ ശരീരം എന്തുകൊണ്ട് ഇല്ലാതാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വ്യാവഹാരികമായി എന്താണോ അതിൻ്റെ ഹേതു നശിക്കേണ്ട, ആ നശിക്കേണ്ട ഹേതു സംഭവിക്കുമ്പോൾ അത് നശിക്കും. അവിടെ എന്താണ് നശിക്കേണ്ട ഹേതു? വിദ്യ കൊണ്ടത് നശിക്കുന്നുണ്ട്, ഭോഗം അനുഭവം അതുകൊണ്ട് നശിക്കും. തത്വജ്ഞനിൽ ഇനിയും സംഭവിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. തത്വജ്ഞന്റെ വ്യാവഹാരിക നിലയിൽ, അജ്ഞൻ കാണുന്ന വ്യാവഹാരിക നിലയിലാണ് സുഖദുഃഖാദി അനുഭവങ്ങളെല്ലാം. അതാ ഓരോ അനുഭവങ്ങളും കർമ്മത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ തത്വജ്ഞാനത്തിൽ തന്നെ വിളക്ക് അത് പ്രകാശം കൊണ്ട് ഇരുളിനെ നശിപ്പിച്ചെങ്കിലും അത് പ്രകാശിക്കുമ്പോൾ അവിടെ ദഹനമെന്ന് പറയുന്ന ഒന്നുകൂടെ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രകാശം ആ ഇന്ധനത്തെ ദഹിപ്പിച്ചുകൊണ്ടായിരിക്കും. അത് അതിൻ്റെ മറ്റൊരു സ്വഭാവമാണ്. അഗ്നിയുടെ തന്നെ മറ്റൊരു സ്വഭാവമാണ് അത് ദഹിപ്പിക്കുക, ഇന്ധനത്തെ ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതിനെ ആശ്രയിച്ചിട്ടാണ്. അതുപോലെ ഈ പറഞ്ഞ മനസ്സ്, പ്രാരബ്ധം കൊണ്ട് വന്ന ആ മനസ്സ് തുടങ്ങിയ ഉപകരണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജ്ഞാനം പ്രകാശിച്ചത്. അതിനെ ആ ജ്ഞാനം തന്നെ ദഹിപ്പിക്കും. എങ്ങനെ? ആ ഫലാനുഭവങ്ങളിലൂടെ, ആ കർമ്മങ്ങൾ ഓരോന്നും സ്വദുഃഖാദി ഫലത്തെ കൊടുക്കുമ്പോൾ ആ ഫലം നിമിത്തമായി അല്ലേ, ഫലം ഹേതുവിനെ നശിപ്പിക്കുന്നു. ഇന്ധനത്തിൽ പ്രത്യക്ഷമായതാണ് അഗ്നി, അതിൻ്റെ ഫലമായിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫലമായിരിക്കുന്ന ആ ദാഹക ശക്തി തന്നെ ഹേതുവിനെ, ഇന്ധനത്തെ നശിപ്പിക്കുന്നു. ഇന്ധനമില്ലാതെ ദാഹശക്തി ഉണ്ടാകും അഗ്നിക്ക്. അതുപോലെ തത്വജ്ഞാനം തന്നെ നശിപ്പിക്കുന്നു. തത്വജ്ഞാനം എങ്ങനെ നശിപ്പിക്കുന്നത്? നേരിട്ടല്ല. അഗ്നി എങ്ങനെ നേരിട്ടാണോ? അല്ല, പ്രകാശരൂപത്തിൽ അത് ഇരുണ്ട നയിപ്പിക്കുന്നു. ദാഹക ശക്തി എന്നുള്ളതാണ്, അതിൻ്റെ ഒരു പ്രത്യേക ശക്തിയുണ്ട്. അതുപോലെ ഇവിടെ ഫലഭോഗം എന്നൊന്നുണ്ട്. അത് ഈ പ്രാരബ്ധമാകുന്ന ഇന്ധനത്തെ നശിപ്പിക്കും. അതിന് കാരണമെന്താ? തത്വജ്ഞാനം തന്നെ. ആ തത്വജ്ഞാനം ഉള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ശരീരപാദത്തിന് താമസമുണ്ട്. ദീപം പ്രകാശിക്കുന്നു, ജ്വലിക്കുന്നു, അതെന്താ ഉടൻ തന്നെ നശിക്കാത്ത? ആ ഇന്ധനം ദഹിച്ചു തീരണം. അതുപോലെ പ്രാരബ്ധ കർമ്മം നശിക്കുന്നത് വരെ പറയുകയാണ്. അജ്ഞന്റെ ദൃഷ്ടി പറയുകയാണ്, ജിജ്ഞാസുവിന്റെ ദൃഷ്ടി പറയുകയാണ്, ആ പ്രാരബ്ധ കർമ്മം ഉപഭോഗം കൊണ്ട് അനുഭവം കൊണ്ട് നശിക്കുന്നത് വരെ അത് തുടരുന്നു. ജ്ഞാനത്തിനതുമായിട്ട് വിരോധമൊന്നുമില്ല. ജ്ഞാനം അതിനെ ജോലി ചെയ്തു, അജ്ഞാനം നശിപ്പിച്ചു. തത്വജ്ഞാനത്തിലാണ് ആ ജീവൻ മുമ്പോട്ട് പോകുന്നത്. അവിടെ ആ ഫലഭോഗം എന്ന് പറയുന്ന ദാഹകശക്തി അത് ആ പ്രാരബ്ധത്തിൽ നശിക്കുന്നു. അപ്പോൾ ദേഹപാത സംഭവിക്കുന്നു എന്ന് അജ്ഞന്റെ നിലയിൽ നിന്നുകൊണ്ട് സമാധാനം പറയാം. അതുകൊണ്ട് തത്വജ്ഞാനം ഉണ്ടായാൽ ശരീരം നശിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് തമ്മിൽ വിരോധമില്ല. അവിരോധ സ്വാശ്രയാദേവ സ്വപ്നവിരോധി അവിദ്യാകാരം ഉത്പിച്ച് തന്നിരുണധി അനാഗതത്വ അതീതം ഹീതരം സഞ്ചിതം ആഗാമി കർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ്. തത്വജ്ഞാനത്തിന് ശേഷം തത്വജ്ഞാനിയുടെ പ്രവൃത്തി ചെയ്യുന്ന കർമ്മം ആഗാമി എന്ന് പറയുന്നു. ആ വർത്തമാന ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ ഇവിടെ പറയുന്ന യുക്തി അനുസരിച്ച് പറയുകയാണ്, കർമ്മം ഫലം കൊടുത്തല്ലേ തീരും? അത് വ്യാവഹാരിക നിയമമാണ്, ഈശ്വരീയ നിയമം, വ്യവഹാര നിയമം അതാണ്. അപ്പൊ തത്വജ്ഞാനത്തിന് ശേഷം ആ ശരീരത്തിലിരുന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എവിടെ പോകും? അതനുഭവിക്കാൻ വേണ്ടി അടുത്തൊരു ജന്മം തത്വജ്ഞാനിക്കില്ല. ആ കർമ്മങ്ങളുടെ ഫലം ഉണ്ടായല്ലേ പറ്റും, അത് മറ്റു ജീവന്മാരിലേക്ക് പോകും. അതിന് പുണ്യഫലം സത്തുക്കളിലും പാപഫലം ദുർജനങ്ങളിലും പോകും. അങ്ങനെ പറയും. സഞ്ചിതമോ അതെന്തായാലും ഫലത്തെ കൊടുത്തു തുടങ്ങി. ഫലത്തെ കൊടുത്തു തുടങ്ങാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തത്വജ്ഞൻ അതില്ല. എന്തുകൊണ്ട്? താൻ നിത്യമുക്തനാണെന്നുള്ള ബോധമാണ്. ഒരിക്കലും ജീവനെ ബന്ധിക്കുന്നത് അത് ഫലം കൊടുക്കുമ്പോഴാണ്. സംസ്കാര രൂപത്തിലിരുന്നാൽ അത് അജ്ഞാതമായിരിക്കുന്നു. ധർമാധർമ്മങ്ങൾ അജ്ഞാതമാണ്, ജീവൻ അതിനെക്കുറിച്ച് അറിയില്ല. ബന്ധിക്കുന്നത് അത് ഫലരൂപത്തിൽ വരുമ്പോഴാണ്, സുഖദുഃഖാദി ഫലരൂപത്തിൽ വരുമ്പോഴാണ്. ഇപ്പൊ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം സഞ്ചിതം എന്ന് പറയുന്ന കർമ്മം ഒരു പ്രശ്നമേ അല്ല. കാരണം നിത്യമുക്തനായിരിക്കുന്ന തന്നെ ഒരു കർമ്മമുണ്ടല്ലോ, അങ്ങനെ സഞ്ചിതം അവിടെ നീ അതാണ് കർമ്മത്തെ ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഒരേ ഒരു ചോദ്യമുള്ളത് പ്രാരബ്ധമാണ്, അത് സ്വാശ്രയാദേവ. അതിനാശ്രയിച്ചാണ് തത്വജ്ഞനിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വപ്നവിരോധി അവിദ്യാകാര്യം ജ്ഞാനത്തിന് വിരോധിയായിരിക്കുന്ന ഇതെല്ലാം ജ്ഞാനം കൊണ്ട് പോകുന്നു. വിവേകത്തിന് വിരോധിയായിരിക്കുന്ന വിവേകം കൊണ്ട് പോകുന്നു. വൈരാഗ്യത്തിന് വിരോധിയായിരിക്കുന്ന വൈരാഗ്യം കൊണ്ട് പോകുന്നു. പ്രാരബ്ധം എന്ന് പറയുന്നത് അത് കഴിഞ്ഞുപോയ കാര്യമാണ്. കാരണം അത് ഫലം കൊടുക്കാൻ ആരംഭിച്ചല്ലോ. ഫലമാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അത് തത്വജ്ഞാനിയെ സംബന്ധിച്ച് അനുവർത്തിക്കുന്നു എന്ന് കരുതുന്നതിന് കൊണ്ട് അജ്ഞന് സമാധാനം ഉണ്ടാകും, യുക്തിക്ക് സമാധാനം ഉണ്ടാകും. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിത്യമുക്തിയാണ്. Thank you.